നിർവിചികിത്സ ജ്ഞാനം, അവിടെ കർമ്മത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഭാവന, നിധ്യാസനം, നിധിധ്യാസനം ത്തിലുള്ള മാനസിക വൃത്തി, അതാണ് ഭാവന എന്ന് പറയുന്നത്. നിധ്യാസന രൂപത്തിലുള്ള മാനസിക വൃത്തി, അതിൻ്റെ കാര്യമാണ് സാക്ഷാത്കാരം. നിധ്യാസനത്തിൽ അഭ്യാസം തുടരുന്നു. നിർവചിച്ചമായ ജ്ഞാനം, നിശ്ചയാത്മകമായ ജ്ഞാനത്തിൻ്റെ ആവൃത്തിയാണ് നിധ്യാസനം. നിധ്യാസനം ചെയ്യുന്ന ആള് അതിനാവർത്തിക്കുന്നു. അത് അതിന് പരോക്ഷ വൃത്തികളാണ്. അതിൻ്റെ ആവൃത്തി കൊണ്ട് അത് അപരോക്ഷമായി മാറുന്നു, അപരോക്ഷജ്ഞാനമായി മാറുന്നു. അപരോക്ഷജ്ഞാനം ഇവിടെ ഉണ്ടാകുന്നു, മാറുകയല്ല. ബ്രഹ്മത്തിന്റെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാവും, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതാണ് ഭാവന, നിധ്യാസനത്തിന്റെ കാര്യമായ സാക്ഷാത്കാരം. അവിടെ ഈ കർമ്മത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് സമാധിയാണ്. അപ്പൊ സമാധിയിൽ എന്താ കർമ്മം? കർമ്മം അനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല. കാരണം അവിടെ സാക്ഷാത്കാരവൃത്തിയല്ല, അഹം ബ്രഹ്മാസ്മി എന്നുള്ള സാക്ഷാത്കാരവൃത്തിയല്ല, രണ്ടാമതൊന്നില്ല. ആ വൃത്തി അപരോക്ഷമായതുകൊണ്ടാണ് അതിന് സാക്ഷാത്കാരമെന്ന് പേര് വന്നത്. അവിടെ കർമ്മത്തിനങ്ങനെ ഒരു കർമ്മവുമായിട്ട് അതിന് ബന്ധമില്ല. ഏതേലും വൃത്തിരൂപ സാക്ഷാത്കാരകാരി അപവർഗ കർമ്മണ ഉപയോഗോ ദൂരം നിരസ്തവ്യോ. ഇനി സാക്ഷാത്കാരം കൊണ്ട് സാക്ഷാത്കാരവൃത്തി അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, സംസാരത്തിന് കാരണമായിരിക്കുന്ന മൂലാജ്ഞാനത്തെ അത് നശിപ്പിക്കുന്നു. മൂലാജ്ഞാനം എന്ന് വെച്ചാൽ കാരണമായിരിക്കുന്ന അജ്ഞാനം, അതിനെ നശിപ്പിക്കുന്നു. അത് നശിപ്പിച്ചാൽ മുക്തനായി. ആ മുക്തിയിൽ കർമ്മണോപയോഗോ ദൂരം നിരസ്തവ്യതി. അവിടെ പിന്നെ കർമ്മത്തിനെന്താ ഉപയോഗം? അത് അവിടെ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് തസ്മാത് യഥൈവ ശമ ദമാദിയോ യാവജീവം അനുവർത്തന്തേ ഇവം ആശ്രമ കർമ്മ അഭീതി അസമീക്ഷിത വിധാനം. ഭാസ്കരാചാര്യന്റെ അഭിപ്രായം ഇവിടെ നിഷേധിക്കുന്നു. ശമദമാദികൾ യാവജ്ജീവം മരണം വരെ അനുവർത്തിക്കുന്നു എന്നാണ്. അതുപോലെ ആശ്രമകർമ്മം കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും അനുവർത്തിക്കണമെന്ന് പറയുന്നത് വേണ്ട രീതിയിൽ വിചാരം ചെയ്യാതെ പറയുന്നതാണ്. ഭാസ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല എന്നാണ്. യഥായവ ശമതമാദിയോ യാവജ്ജീവ അനുവർത്തന്തി, അത് അനുഷ്ഠിക്കുന്നു എന്നല്ല പറഞ്ഞാൽ അത് അനുവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ട് ശമതമാദികൾ ആ ജ്ഞാനിയിൽ അനുവർത്തിക്കുന്നു. ഏവം ആശ്രമകർമ്മ അപി, അതുപോലെ ആശ്രമകർമ്മങ്ങളും അനുവർത്തിക്കുന്നു എന്നുള്ളത് അസമീക്ഷിത വിധാനം. സമീക്ഷ ഇല്ലാതെയുള്ള പറച്ചിലാണ്, വിവേകമില്ലാതെയുള്ള പറച്ചിലാണ്. ശമതമാദികൾ അനുവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ കർമ്മങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. എന്തുകൊണ്ടില്ല? വിദുഷ തത്ര അനധികാരാദിത്യം, കാരണം കർമ്മങ്ങളെല്ലാം അധികാരത്തെ ആശ്രയിച്ചാണ്. ബ്രാഹ്മണത്വാദി അഭിമാനമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്. അവിടെ ആശ്രമങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു. അപ്പോൾ അത്ര അഭിമാനമെല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്. എങ്ങനെ ആശ്രമകർമ്മങ്ങൾ അധികാരം ഉണ്ടാവും? എന്നിട്ട് കാരണങ്ങളെല്ലാം നടത്തും. അതുകൊണ്ടാണ് വിദ്വാൻ അവിടെ അധികാരം ഇല്ല എന്ന് പറഞ്ഞത്. വിദ്വാന് കർത്തവ്യ ബുദ്ധിയില്ല എന്നുള്ളത് മാത്രമല്ല, ജ്ഞാനം മാത്രമല്ല, കർമ്മം ചെയ്യണമെങ്കിൽ അതിന് അധികാരിയായിരിക്കും. അപ്പോൾ അധികാരിയുടെ വിശേഷങ്ങളാണ് ബ്രാഹ്മണത്വാദി. അതില്ലാത്ത ഒരാളങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. വിദുഷ തത്ര അനധികാരാദിത്യ ദുഷ്ടാർത്ഥേഷു കർമ്മസു പ്രതിഷിദ്ധവർജം അനധികാരേപി അസക്തസ്യ സ്വാരസികി പ്രവൃത്തി ഉപദ്ധരേവ. അവ പറയുന്നു, അത് കഴിഞ്ഞിട്ട് ദുഷ്ടപ്രയോജനമുള്ള കർമ്മങ്ങൾ എന്നുവെച്ചാൽ ലൗകികമായ സാധാരണ കർമ്മങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അത് അദൃഷ്ടാർത്ഥമല്ല. അപ്പോൾ അദൃഷ്ടാർത്ഥമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിലൂടെ മാത്രമേ ആ കർമ്മത്തെക്കുറിച്ചും ആ കർമ്മത്തെക്കുറിച്ചിൻ്റെ ഫലത്തെക്കുറിച്ചും അറിയാൻ കഴിയുന്നുള്ളൂ. എന്നുകൊണ്ട് ശാസ്ത്രം അത് വിധിച്ചിരിക്കുന്നു. അല്ല, ലൗകികമായ പ്രമാണങ്ങളിലൂടെയൊന്നും, പ്രത്യക്ഷ അനുമാനാദി പ്രമാണങ്ങളുടെയൊന്നും ആ കർമ്മമോ കർമ്മത്തിൻ്റെ ഫലമോ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടാവത്തില്ല. നിത്യനൈമിത്യ കർമ്മങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ്. വിഹിതമായ കർമ്മങ്ങൾ ഒഴികെയുള്ള കർമ്മം, എന്നാൽ സാധാരണ കർമ്മങ്ങളുണ്ട്, ദുഷ്ടപ്രയോജനമുള്ള കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ എന്നർത്ഥം, അത് ഇവിടെ കാമന കൂടാതെ അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങൾ. ഇവിടെ തത്വജ്ഞാനി സംബന്ധിച്ച് ഇവിടെ ഭിക്ഷാടനാദി കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾക്ക് ശാസ്ത്രം വിധിക്കേണ്ട കാര്യമില്ല. ഇത് അനുഭവത്തിലൂടെ യുക്തിയിലൂടെ സിദ്ധമാണ്. ക്ഷുത് പിപാസ നിവൃത്തി, വിശപ്പും ദാഹവും എല്ലാം ഇല്ലാതാകുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജലം കുടിക്കുന്നുണ്ട് ാണ് സംഭവിക്കുന്നത്. ഇത് അനുഭവത്തിലൂടെയും യുക്തിയിലൂടെയും സിദ്ധമായൊരു കാര്യമാണ്. ശാസ്ത്രം വിധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ശാസ്ത്രവിഹിതമല്ലാതെ മറ്റ് നിത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ ശാസ്ത്രം വിധിച്ചിട്ടാ തീരും, എന്ന രീതി ചെയ്യണം എന്ന്. പക്ഷെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അങ്ങനെയല്ല, അനുഭവത്തിലൂടെയും യുക്തിയിലൂടെയും ബോധിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഫലവും ലൗകികമാണ്, അലൗകികമായ ഫലമൊന്നും അവിടെയില്ല. അത്തരം കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. ഭക്ഷണം കഴിച്ച വിശപ്പ് മാറുന്നു, പക്ഷെ ആ ഫലങ്ങളിലും അസക്തനായി ഒരാൾക്ക് അതനുഷ്ഠിക്കാം. ആ കർമ്മത്തിന്റെ ത്യാഗത്തെക്കുറിച്ചല്ല കർമ്മത്യാഗം എന്ന് പറയുന്നിടത്ത് പറയുന്നത്. അപ്പോൾ ദേഹധാരണ നിമിത്തം ഉള്ള കർമ്മങ്ങൾ അതനുഷ്ഠിക്കാം. അത് ശാസ്ത്രം വിധിക്കേണ്ട കാര്യമില്ല, അനുഭവത്തിലും യുക്തിയിലും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളും അസംഗമായി അനുഷ്ഠിക്കാം, അനാസക്തനായി അനുഷ്ഠിക്കാം. അതേ ഉള്ളൂ അനുഷ്ഠിക്കാനായിട്ട്, മറ്റ് കർമ്മങ്ങളൊന്നുമില്ല. ഏതുപോലെ ശമതമാദികൾ ഉള്ളപോലെ ദുഷ്ടാർത്ഥേഷു കർമ്മസു, അതിലും നിഷിദ്ധമായത് പാടില്ല. നിഷിദ്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല. നിഷിദ്ധമായ കർമ്മങ്ങൾ പാപഫലത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അനുഷ്ഠിക്കുന്നില്ല. അത് എന്തുകൊണ്ട് നിഷിദ്ധമായത് അനുഷ്ഠിക്കുന്നില്ല? അത് പൂർവ്വം തന്നെ ബോധ്യമുള്ളതുകൊണ്ട്. കാരണം നിഷിദ്ധ കർമ്മത്തെ ഒഴിവാക്കി, നിഷിദ്ധ കർമ്മ വർജ്യം ആണ് അയാൾ കർമ്മം അനുഷ്ഠിച്ച് സത്വശുദ്ധിയെ നേടിയത്. അപ്പോൾ നിഷിദ്ധ കർമ്മങ്ങളെ ഒഴിവാക്കിയത് സത്വശുദ്ധിക്ക് ഉപകരിച്ചു, അതുകൊണ്ടാണ് ചിത്തപ്രസാദം ഉണ്ടായത്. പിന്നെ എങ്ങനെ ഇനി വീണ്ടും നിഷിദ്ധ കർമ്മം ആചരിക്കും? കാരണം ചിത്തം മലിനമായിരിക്കുമ്പോഴാണ് അത് പ്രാപ്തമാകുന്നത്. നിഷിദ്ധ കർമ്മം കരുതാത്തത് ചെയ്യാൻ തോന്നുന്ന അപ്പോഴാണ്. പക്ഷേ അതിനെ ഒഴിവാക്കി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യവൃദ്ധി ഉണ്ടായി, കർമ്മത്തെയും ഉപേക്ഷിച്ച് ശുദ്ധാന്തക്കരണ ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ പിന്നെ എങ്ങനെയാ നിഷിദ്ധ കർമ്മങ്ങൾ പ്രാപ്തമാകുന്നു? അത് ഒഴിവാക്കി മുമ്പ് തന്നെ ശീലിച്ചുകൊണ്ട് അതിൻ്റെ അനുഷ്ഠാനം പ്രാപ്തമേ ആകുന്നില്ല എന്ന് വേണം കരുതേണ്ടത്. അതുകൊണ്ടവിടെ നിഷിദ്ധ, അതുകൊണ്ടിവിടെ പറഞ്ഞു പ്രതിഷിദ്ധ വർജ്യ, നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കി. അതാണ് ദുഷ്ടാർത്ഥേഷു കർമ്മസു പ്രതിഷിദ്ധം. നിഷിദ്ധ കർമ്മങ്ങളുടെയും ഫലം പ്രത്യക്ഷമായി പലപ്പോഴും അനുഭവിക്കാൻ പറ്റും. സുരാമെന്ന പിപേ നിഷിദ്ധമാണ്, അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫലം ഉടനെ അനുഭവിക്കാൻ പറ്റും. അത് ദുഷ്ടഫലമുള്ളതാണെങ്കിലും അതിനെയും ഒഴിവാക്കുന്നു വർജ്യം. എന്നാൽ ദുഷ്ടാർത്ഥേഷു കർമ്മസു പ്രതിഷിദ്ധ വർജ്യം അനധികാരേ അപി അസക്തസ്യ. അപ്പോൾ അത്തരം കർമ്മങ്ങളിൽ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ദുഷ്ടാർത്ഥമായ ദുഷ്ടപ്രയോജനമുള്ള കർമ്മങ്ങൾ, പ്രത്യക്ഷമായ പ്രയോജനമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അയാൾ കർമ്മത്തിന് അധികാരിയൊന്നും വരുന്നില്ല. അധികാരിയായിട്ട് ആണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒരു കർമ്മം, അവിടെ എന്ത് സംഭവിക്കും? അധികാരിയായിട്ടാണ് കർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ എന്താ വരുന്നു? കർത്തൃത്വ ബുദ്ധി വരും. അവിടെ കർത്തൃത്വ ബുദ്ധി വരും. അധികാരം എന്ന് പറയുന്നതിൻ്റെ അടയാളം അതാണ്, കർത്തൃത്വ ബുദ്ധി, അഭിമാനം എന്നെല്ലാം പറയും. അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്? അസക്തസ്യ, അസക്തനാണ്. അപ്പോൾ അവന് അഭിമാനമില്ല, അത്തരം കർമ്മങ്ങളിൽ അഭിമാനത്തോടുകൂടി ചെയ്യുന്നില്ല, കർത്തൃത്വ ബുദ്ധിയില്ല. അതാണ് ദുഷ്ടപ്രയോജന കർമ്മങ്ങൾ പ്രതിഷിദ്ധ വർജ്യം അനധികാരെ അപി അസക്തസ്യ. അത് ചെയ്യാനുള്ള അധികാരം അയാളില്ല, അയാൾ അഹംബുദ്ധി കർമ്മത്തിൽ ഇല്ല. ശരി, അങ്ങനെ അഹംബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കർമ്മം നടക്കും? സുഷുതിയിൽ അഹംബുദ്ധിയിൽ അവിടെ എന്തെങ്കിലും കർമ്മം നടക്കും? നടക്കത്തില്ല. കർമ്മം ചെയ്യുന്നതിന് വേണ്ട അഹംബുദ്ധി വേണ്ടേ? എന്ന് പറയുന്നത് സ്വാരസ്യക്ക് അത് പ്രാരബ്ധം കൊണ്ട് ഉള്ളത്. പ്രാരബ്ധമായി വന്നു ചേരുന്ന സ്വാഭാവികം എന്ന് പറയുന്ന അതാണ്. ഇവിടെ പറയുന്ന തത്വത്തെ അറിഞ്ഞവൻ വിദുഷൻ, വിദ്വാൻ, അങ്ങനെയുള്ള പ്രാരബ്ധ അനുസൃതമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുപോദ്ധ്യതയും അതിന് യുക്തിയുണ്ട്. കാരണം അവിടെ നിഷിദ്ധം ഒഴിവാക്കിയിരിക്കുന്നു, കാമ്യകർമ്മങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, വീതകർമ്മങ്ങൾ ഒഴിവായിരിക്കുന്നു, പിന്നെ ശേഷിക്കുന്നത് ദുഷ്ടപ്രയോജനമുള്ള ലൗകികമായ കർമ്മങ്ങളാണ്. അത് വിദ്വാനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ദേഹധാരണത്തിന് നിമിത്തമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം. നഹി തത്ര അന്വയ വ്യതിരേക സമധി ഗമനീയ ഫലി അസ്ഥി വിദ്യപേക്ഷ. അപ്പോൾ ഇവിടെ ഒരു കർമ്മം ഒരാൾ അനുഷ്ഠിക്കുമ്പോൾ അത് കർമ്മം എന്താണ്, കർമ്മത്തിൻ്റെ ഫലം എന്താണ് എന്ന് അറിഞ്ഞ് ചിന്തിച്ച് വിവേകപൂർവം അല്ലാതെ കർമ്മം അനുഷ്ഠിക്കില്ല. അങ്ങനെ അനുഷ്ഠിച്ചാൽ എന്ത് വരും? അത് ഒരാൾ അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുകയാണ്. എന്താണ് കർമ്മം, എന്താണ് അതിൻ്റെ ഫലം എന്ന് ചിന്തിക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പോൾ വിദ്വാൻ അങ്ങനെ ചെയ്യുന്നു. എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിദ്വാനെ കുറിച്ചാണ് പറയുന്നത്. ആ സമീക്ഷകാരിയല്ല. അത് തന്നെ അത് പറഞ്ഞല്ലോ, പാപകർമ്മങ്ങൾ ചെയ്യുന്നില്ല, വീതമായ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ചെയ്യുന്ന എന്താണ്? സ്വാഭാവികമായി വരുന്ന സ്വാരസ്യകീ പ്രവൃത്തി. സ്വരസം എന്ന് വെച്ചാൽ സ്വഭാവം, സ്വഭാവത്തിനനുസരിച്ച് വരുന്നു, തൻ്റെ പ്രകൃതിക്ക് അനുസരിച്ച് വന്നിട്ടുള്ളത്, അത് ആണ് പ്രാരബ്ധം. ആ കർമ്മങ്ങൾ ചെയ്യുന്നു. അതും അയാൾ കർമ്മം ഫലം ഇതിനെ കൂടി ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? തലയ്ക്ക് ലെവലില്ലാത്ത ആളെന്ന് വരും. മൂഢനെന്ന് പറഞ്ഞാലും പോലെ അല്ലേ? അപ്പോ നമ്മളിങ്ങനെ ചില സിദ്ധന്മാരെയൊക്കെ കണ്ടിട്ട് അവരങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നുവെച്ചാൽ അവർ പരസ്പര ബന്ധമില്ലാതെ ആരെങ്കിലും സംസാരിക്കുക, പരസ്പര ബന്ധമില്ലാതെ പ്രവർത്തിക്കുക, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ സിദ്ധനായി. അങ്ങനെയുള്ള സിദ്ധന്മാരെ കുറിച്ചല്ല ഇവിടെ പറയും. പരസ്പര ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നവരൊന്നുമല്ല ഇവിടെ. അതുകൊണ്ടാണ് വിദുഷ, വിദ്വാൻ, തത്വത്തെ അറിഞ്ഞവൻ, അവൻ്റെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, നോർമലാണ്. അപ്പം നോർമലായ ഒരാൾ കർമ്മം എന്താണ്, ഫലം എന്താണ് എന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അബ്നോർമലാണെന്നർത്ഥം. അപ്പോൾ ജ്ഞാനിയുടെ അടയാളമായി പൊതുവെ ആൾക്കാർ ധരിച്ചിരിക്കുന്ന ഈ അബ്നോർമലായ അവസ്ഥയാണ്. അങ്ങനെ എന്തെങ്കിലും ചേഷ്ടകൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു സിദ്ധനാണ്, ജ്ഞാനിയാണെന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടായിരിക്കാം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ അതല്ല പറയുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന വിദ്വാൻ എന്ന് പറയുന്ന അതിൽ അവരെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇവിടെ വിദ്വാനം എന്ന് പറയുന്നത് ശരിക്കും നോർമലാണ്. നമ്മളെല്ലാ ആൾക്കാരെക്കാളും എല്ലാം തന്നെ നോർമലായ ആളാണ്. അവർ എല്ലാം ആലോചിച്ച് ചിന്തിച്ച് കാര്യകാരണ യുക്തി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. അല്ലാതെ എന്തെങ്കിലും എന്താണ് അസമീക്ഷകാരിയായിട്ട് വേഗമില്ല എന്തെങ്കിലും തോന്നി ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുക, അസ്ഥാനത്ത് ചിരിക്കുക, അസ്ഥാനത്ത് കരയുക, ഇങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനും കാര്യകാരണം. ഒരാൾ അസ്ഥാനത്ത് ചിരിക്കുകയാണ്, ചിരിക്കേണ്ട നിമിത്തങ്ങളൊന്നും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസിദ്ധനായി. അയാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തോ കണ്ടിട്ടാ ചിരിക്കും, നമ്മൾ കാണാത്ത എന്തോ കണ്ടിട്ടാ ചിരിക്കും. അത് ശരിയാണ്, നമ്മൾ കാണാത്ത കാണുന്നയാളാണ്, കണ്ടിട്ടാ ചിരിക്കുന്നു, കരയുന്നു. അതുപോലെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് നമ്മൾ സിദ്ധനാക്കിക്കോളും. ഉണ്ട്, ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ട അവർ കഷ്ടപ്പാടൊക്കെ മാറി. അപ്പൊ അങ്ങനെയുള്ളവർ അന്വേഷിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. അതെന്തോ അത് നമ്മുടെ വിഷയമല്ല, അതിനെ ഞാൻ വിമർശിക്കുകയല്ല. ഇവിടെ ഈ വിദ്വാനെന്ന് പറയുമ്പോൾ അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇല്ലാതിരുന്നോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. വിദ്വാനെന്ന് പറയുമ്പോൾ മനസ്സ് അങ്ങനെ പോകരുത്. വിദ്വാനെന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ആൾ തന്നെ. പിന്നെ ആവശ്യമുള്ളതേ ചെയ്യുന്നുള്ളൂ, അല്ലാത്ത ചെയ്യുന്നില്ല എന്നർത്ഥം. അതാണ് എന്താണ് അന്വയവ്യതിരേക സമധിഗമനീയ ഫലേ എന്നോട് പറയുന്നു. അന്വയവ്യതിരേകങ്ങളിലൂടെ, അന്വയവ്യതിരേകം എന്ന് പറയുന്നത് എന്താ, യുക്തി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന കർമ്മം ഇന്ന ഫലം ഇങ്ങനെ തിരിച്ചറിയും. ഇവിടെ ശ്രുതി, ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് സാധനങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്ത് തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ അത് സാധാരണ എന്താണ് അന്യവേദനകളൊന്നും നഷ്ടപ്പെട്ട ആളല്ല. ബുദ്ധിയുടെ സമനില ഒരു തരത്തിലും നഷ്ടപ്പെട്ട ആളല്ല. കാരണം അവിടെ ആ വിദ്വാനും ഇവിടെ പറയുന്നത് അന്യവ്യതിരേക സമധിക ഗമനീയ ഫലേ. ഇവിടെ ഇത് അന്യവ്യതിരേകം എന്ന് എടുത്തു പറയേണ്ടത് എന്താണ്, അയാള് ഒരു വിധിക്കും വഴങ്ങുന്ന ആളല്ല. ഒരു വിധിക്ക് ഒരാൾ കീഴ്പ്പെടുകയാണെങ്കിൽ അവിടെ പിന്നെ അന്യവ്യതിരേകമൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. വിധിക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യുക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. വിധിക്കുന്ന എന്തോ അത് അനുസരിക്കുക. വിധിയെ സംബന്ധിച്ചത് രാജാവ് വിധിക്കുന്നു, ജഡ്ജ് വിധിക്കുന്നു, വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ പിന്നെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് അത് ചെയ്യണമോ ചെയ്യണ്ടേ, അതിനൊന്നും അവകാശമില്ല. തൂക്കി കൊല്ലാൻ പറഞ്ഞാൽ തൂക്കി കൊന്നിരിക്കണം മരിക്കുന്നത് വരെ. അതാണ് വിധിയുടെ സ്വഭാവം. വേദവിധികൾ അതുപോലെയാണ്. അപ്പോ ഈ തത്വജ്ഞാനിയെ സംബന്ധിച്ച് വിധി ബാധകമല്ല എന്ന് പറയുന്നത് ഒരു കാരണം ഇതാണ്. എന്താണ്, അയാളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ബുദ്ധി അയാൾക്ക് തന്നെയുണ്ട്. വേദത്തിന്റെ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. വേദം എന്ത് പറയുന്നു, വേദം എന്ത് നിഷേധിക്കുന്നു, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വയം സ്വന്തം ബുദ്ധി തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, അന്യവേദങ്ങളിലൂടെ കർമ്മഫലത്തെക്കുറിച്ച് നിശ്ചയിക്കുന്നു. എന്നിട്ട് അവിടെ തനിക്ക് ആവശ്യമുള്ളത് ചെയ്യുന്നു. എന്താണോ തനിക്ക് ആവശ്യം അത് ചെയ്യുന്നു. അല്ല, വേദത്തിൻ്റെ ശ്രുതിയുടെ സ്മൃതിയുടെ ഒന്നും വിധിയെ അവിടെ അനുസരിക്കുന്നില്ല എന്നർത്ഥം. അതുമായിട്ടൊന്നും എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണോ, ആ വ്യക്തിക്ക് വേദമോ സ്മൃതിയോ ഒന്നും പ്രമാണമേ അല്ല. സ്വന്തം ബുദ്ധിക്കനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് തത്ര അന്യവ്യതിരേക സംബന്ധിക ഗമനീയ ഫലേ വിദ്വാനിൽ വിദ്യാപേക്ഷ നാസ്തി. അവിടെ വിദ്യ അപേക്ഷിക്കുന്നില്ല, വിധിയിലേക്ക് നോക്കുന്നേയില്ല ഏതെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം അത്രയും ബുദ്ധി നോർമലാണെന്നർത്ഥം. അല്ലാതെ തത്വജ്ഞാനം വരുമ്പോൾ വ്യവഹാരത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്തെങ്കിലും അബ്നോർമലായി എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നാലേ ജ്ഞാനിയായിട്ട് അംഗീകരിക്കും. സമൂഹത്തിൻ്റെ കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ഇയാള് തത്വജ്ഞാനിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചില ചേഷ്ടകളൊക്കെ കാണിക്കണം എന്നാലേ തത്വജ്ഞാനിയാകത്തുള്ളൂ. എന്തൊരു ധാരണയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ തത്വജ്ഞാനിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചെന്നിരിക്കും. സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി അങ്ങനെ കാണും. അപ്പോൾ ഇവിടെ അതല്ല വിദ്വാൻ എന്ന് പറയുന്നിടത്ത്, ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അവിടെ അതുകൊണ്ടുള്ള ഗുണം ഇതാണ്, വിധിയെ അപേക്ഷിക്കുന്നില്ല തൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച്. അപ്പോൾ അവിടെയാണ് തത്വജ്ഞാനത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവിടെയാണ് മുക്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സ്വാതന്ത്ര്യമാണ്. മുക്തിയുടെ അർത്ഥം അതാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രധാനമായും ആന്തരികമായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അയാളുടെ ബുദ്ധിയും യുക്തിയൊക്കെ നേരെ പ്രവർത്തിക്കുന്നു, അതനുസരിച്ച് ആവശ്യമുള്ള പ്രവൃത്തി ചെയ്യുന്നു, അയാൾ സ്വതന്ത്രനായിരിക്കുന്നു, സ്വതന്ത്രമായി ജീവിക്കുന്നു എന്ന് പറയാം. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സർവാപേക്ഷ എന്ന് പറയുന്ന ഈ പ്രകടനത്തിൽ ഇതിൻ്റെ പ്രയോജനമായി പറയുന്നത് എന്താണ്? അവിടെ വിഹിതമായ ഒരു കർമ്മങ്ങളും ചെയ്യാൻ അയാൾ നിർബന്ധിതനാകുന്നില്ല, പ്രേരിതനാകുന്നില്ല. അതാണ് അതിൻ്റെ ഗുണം. അതശ്ച ഭ്രാന്ത്യാ ചേത് ലൗകികകർമ്മ വൈദികം ച തഥാസ്തുതേ ഇതി പ്രലാപഃ. ഇതി പ്രലാപഃ നിരസ്ഥഃ എന്നർത്ഥം. ഭാസ്കരാചാര്യർ പറയുകയാണ്, ഈ ലൗകികമായ കർമ്മമാണ് ചെയ്യുന്നു അല്ലേ, ഇത് മനസ്സിലാക്കണം. ആരാണ് ഈ പറയുന്ന സാക്ഷാത്കാരം ഒക്കെ നേടിയ ആളുടെ കാര്യം പറയുക? ശ്രവണം, മനനം, നിത്യാസനം, സാക്ഷാത്കാരം എല്ലാം നേടി മുക്തനായ ഒരു വ്യക്തിയെ കുറിച്ച് പറയുക. അപ്പോ അങ്ങനെ മുക്തനായ വ്യക്തി ഇങ്ങനെ കടുത്ത സമാധിയിലായി പോകത്തില്ലേ? അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ വരെയുള്ള ഒരാളുടെയും ആചരണം എങ്ങനെയാണെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതും സാധാരണ ഒരു ധാരണയാണ്. അങ്ങനെ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ് പിന്നെ അയാൾ സമാധിയിലായിരിക്കും, അങ്ങനെയില്ല. അതാണ് ഇവിടെ സാക്ഷാത്കാരം നേടിയ ആളിൻ്റെ ആചരണം എന്ന് പറയുന്നത്. കാരണം സമാധി എന്ന് പറയുന്നത് അഭ്യസിച്ചാലേ അങ്ങനെ ഇരിക്കാൻ പറ്റൂ. ഈ ഓട്ടോമാറ്റിക് സമാധി എന്ന് പറയുന്ന ഒരു സാധനമില്ല, അനഭ്യസിക്കുന്നു എപ്പോഴായാലും. അപ്പൊ ചിലരുടെ മനസ്സിൽ പറയും ഈ സഹജ സമാധി എന്നൊക്കെ പറയും, അത് ഈ തത്വജ്ഞാനത്തെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ തത്വജ്ഞാനി വ്യവഹാരത്തിലിരിക്കുന്നു എന്നതിനപ്പുറം അതിന് അർത്ഥമില്ല. അല്ലാതെ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രപഞ്ചബോധമില്ല. പ്രപഞ്ചബോധമില്ലെങ്കിൽ പിന്നെ അയാളുടെ ആചരണം എങ്ങനെയായിരിക്കും? അയാൾക്ക് വിധിയുണ്ടോ, യുക്തിയുണ്ടോ, ഇതൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നുമില്ല. അപ്പോൾ നിങ്ങളിനി കഷ്ടപ്പെട്ട് സമാധിയെ നേടിക്കഴിഞ്ഞാലും ശരി, അത് സ്പ്രിങ് പോലെയാണ്, അമർത്തി വെച്ചാൽ അങ്ങനെ ഇരിക്കും. അത് വിടുമ്പോൾ വീണ്ടും പഴയതുപോലെയാകും. എന്നുവെച്ചാൽ വീണ്ടും വ്യവഹാരത്തിലേക്ക് വരും. അതുകൊണ്ടാണ് സമാധിക്ക് വ്യുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ വ്യുത്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അഭ്യസിക്കണം. അഭ്യസിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആചരണത്തിന്റെ വിഷയം, വീണ്ടും സമാധിക്കും, വീണ്ടും ഉണർന്നവർ, വീണ്ടും അഭ്യസിക്കുന്നു, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ ആചരണം എന്ന് പറയുന്നവർ സമാധി ഒരാൾക്ക് ആചരിക്കണമെങ്കിൽ കന്നപാനാദികളെല്ലാം വീണം, ശരീരം നിലനിൽക്കണം, അല്ലെങ്കിൽ അത് സാധിക്കില്ല. രോഗം ഇതൊക്കെ വന്ന് ശരീരത്തെ വല്ലാതെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ സമാധിയൊന്നും ആചരിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അല്പസമയമൊക്കെ തിദിക്ഷയോ സഹനമോ എല്ലാം കൊണ്ട്, പക്ഷെ അത് കാലദേശ അപേക്ഷമാണ്. തിദിക്ഷി സഹനമൊക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ പരിമിതികളുണ്ട്. അത്ര ഒരു സാധനങ്ങളും ഒരു അഭ്യാസങ്ങളും അപരിമിതമല്ല, കാരണം അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം തന്നെ എന്താണ്? പരിച്ഛേദമാണ്, പരിമിതത്വമാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ശരി, അവിടേക്ക് രോഗമെന്നാ ചികിത്സിക്കേണ്ടി വരും. കൂടുതൽ അഭ്യാസം കാണിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അതിനപ്പുറമൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ കൽപ്പനയിലേ ഉള്ളൂ, പ്രാമാണികമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി. പ്രാമാണികമായിട്ടില്ല എന്ന് വെച്ചാൽ ഓരോ ജീവനും അവൻ്റെതായ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിൽ ബോധിപ്പിക്കുന്ന ഒന്നുമില്ല. ഭാവനകളിലുണ്ട്, കഥകളിലുണ്ട്, അർത്ഥവാദങ്ങളിലുണ്ട്. രോഗം വരാത്ത ശരീരത്തോടുകൂടി ഇരിക്കുന്നു, മരിക്കാതെ ഇരിക്കുന്നു, നൂറ്റാണ്ടുകൾ ജീവിക്കുന്നു. ഇത് വിശ്വാസങ്ങളാണ്, പ്രാമാണികമല്ല. പ്രമാണത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നവർക്കറിയാം എന്താണ് പ്രാമാണികമായ, പ്രമാണജന്യമായ ജ്ഞാനം, എന്താണ് ഭാവന, എന്താണ് വിശ്വാസം. അല്ലെങ്കിൽ എന്തുവരുന്നു, ഈ പറയുന്ന കടുത്ത സമാധി പ്രാപിച്ചാലും ശരി, വീണ്ടും വാസനകൾ പെരുത്ത് വീണ്ടും ജാഗ്രതയിലേക്ക് വരും. വരുമ്പോൾ അവിടെ ആചരണങ്ങൾ വരും. എന്ത് ചെയ്യണം, എന്ത്, അവിടെ യുക്തിയും ബുദ്ധിയൊക്കെ പ്രവർത്തിക്കും. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുന്നിടത്ത് അങ്ങനെ സമാധി പ്രാപിച്ചവനും വീണ്ടും ജീവിക്കേണ്ടി വരും, മരിക്കുന്നതുവരെ എന്നർത്ഥം. മരണം എന്ന് പറയുന്നത് പ്രാരബ്ധത്തെ ആശ്രയിച്ചാണെന്ന് എല്ലാവരും, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന പ്രാരബ്ധ കർമ്മം ഫലം കൊടുത്ത് നശിച്ചാലേ വെടിതീരത്തുള്ളൂ. അതുവരെ അഭ്യാസങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ സമാധിയെങ്കിൽ സമാധി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭ്യാസം കാണിച്ചുകൊണ്ടേ ജീവിക്കാൻ പറ്റും, അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാവർക്കും തുല്യമാണ്. സമാധി ഉണ്ടായാലും ശരി, സമാധി ഇല്ലെങ്കിലും ശരി, പ്രാരബ്ധം എന്ന് പറയുന്നതിനെ ശരീരമുണ്ടോ അത് സ്വീകരിച്ചേ മതിയോ എന്നാണ്. പിന്നെ ഇല്ല എന്ന് പറയുന്നതൊക്കെ എന്താണ്, തത്വത്തിലില്ല. അത് പ്രാരബ്ധം മാത്രമല്ല ഇല്ലാത്ത, പിന്നെയോ ഈ ജഗത്തും ഈ സംസാരവും തന്നെ ഇല്ലാത്തതാണ്. അത് അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം മാത്രമാണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണോ, ഇങ്ങനെ ഒരു സമാധിക്ക് ശേഷവും ഒരാൾ പറയുകയാണ് ഇതെന്താ കഥ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് സമാധിയിലെത്തിയിട്ട് വീണ്ടും യുക്തിയും ബുദ്ധിയൊക്കെ നിലനിൽക്കുന്നു, വീണ്ടും ഇവിടെ കർമ്മങ്ങൾ വരുന്നു, അത് ചെറുതായിക്കൊള്ളട്ടെ, വേറൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമാണല്ലോ. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നു, ഇതെങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിന് കാരണം തത്വത്തിൽ, ബ്രഹ്മത്തിൽ ഇതൊന്നുമില്ലല്ലോ. നിത്യമുക്തമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ജ്ഞാനമില്ല, സമാധിയില്ല, നിർവികൽപ്പമില്ല, ഒന്നുമില്ല, പ്രാരബ്ധമില്ല, ഒന്നുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഒരാൾ ഈ സംഗതിയൊക്കെ അയാൾ നിർവികൽപ്പ സമാധി പോയൊക്കെ ബോധ്യപ്പെട്ടിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് അയാൾ വീണ്ടും സമാധി പരിശീലിക്കുന്നു, കുറഞ്ഞ വർഷം അതങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞുപോലെ സമാധിയിലെത്തി ശരീരവും നശിച്ച് മുക്തനുമായി. പിന്നെ ഒരിടപാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സമാധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല. സമാധിയെക്കുറിച്ച് ആരെങ്കിലും പറയണ്ടേ ഇങ്ങനെയുണ്ടെന്ന്? ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാൾ സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നയാളായിരിക്കുമല്ലോ. സമാധിയിലിരുന്ന് വെടി തീർന്നാൽ പിന്നെ ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്തായാലും ശരി, തിരിച്ചു വരേണ്ടി വരും എന്നാണ്. അങ്ങനെ വരുന്നിടത്ത് എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അത് ഈ സമാധി ഒരാളിനോടും ചോദിക്കും, അല്ല സമാധി ഇല്ലാത്ത ജ്ഞാനിയോടായാലും ചോദിക്കും. അവിടെ സാധാരണഗതി വരുന്നത് എന്താണ്? ഇത് ഭ്രാന്തിയാണ്. ഏതുപോലെ മരുമരിച്ചത് പോലെ ഭ്രാന്തി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വീണ്ടും തുടരുന്നത്. അപ്പോൾ ശരി, ജ്ഞാനമുണ്ടായി, സമ്മതിക്കാം. പക്ഷേ ഇതിനെ നശിപ്പിക്കാനൊരു വിദ്യ വേണ്ടേ? അതെന്താ വിദ്യ? അത് സമാധി. പക്ഷെ സമാധി പോയിട്ടും വീണ്ടും ഇത് വീണ്ടും കാണുന്നുണ്ടല്ലോ. പിന്നെ സമാധി കൊണ്ടൊന്നും നശിക്കത്തില്ല, ഇതിനെന്താ ഗ്യാരണ്ടി? അപ്പോൾ പറയേണ്ടി വരും, ഇത് നശിക്കുന്നത് മരിക്കുമ്പോൾ നശിക്കും. പ്രാരബ്ധകർമ്മം ക്ഷയിക്കുമ്പോൾ ഇത് നശിക്കും. ചോദ്യം വരുമ്പോൾ അതുവരെ വീണ്ടും ഈ ഭ്രാന്തി തുടരുമോ എന്നുള്ള ജീവൻ മുക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇവിടെ വരുമ്പോൾ പല അഭിപ്രായങ്ങളാണ് പലർക്കും. അതിൽ ഭാസ്കരാചാര്യർ പറയുന്നത് ഒരുവൊക്കെ ജീവൻ മുക്തി അംഗീകരിക്കുന്നുണ്ട്, ഭ്രാന്തി അനുവർത്തിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചബോധം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ പിന്നെ സുഷുപ്തി പോലെ ഇരിക്കാത്തുണ്ട്, സമാധി വന്നു, സുഷുപ്തി പോലെ ആവാത്തത്. സുഷുപ്തിയിൽ ശരി അജ്ഞാനമുണ്ട്, സമാധിയിൽ അജ്ഞാനമില്ല. എന്തായാലും അതിന് തുല്യമായ ഒരവസ്ഥ, പ്രപഞ്ചബോധമില്ല, അങ്ങനെ എന്തായിരിക്കാത്ത വിധാനം വന്നു കഴിഞ്ഞാൽ ഭ്രാന്തി അംഗീകരിക്കേണ്ടി വരും. അതില്ലെങ്കിൽ പിന്നെ എന്താ ഈ പ്രപഞ്ച അനുഭവത്തിന് കാരണം എന്ന് പറയേണ്ടി വരും, വേറൊന്നും പറയാനില്ല. ഒരര അദ്വൈതി മുഴുവനല്ല. അപ്പോ അദ്വൈതിയിൽ തന്നെ പല ഗ്രേഡുണ്ട്, 5 സ്റ്റാർ വരെ ഉണ്ട്. അതില് ശങ്കരാചാര്യനാണ് 5 സ്റ്റാർ അദ്വൈതി, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോ ഭ്രാന്തി അംഗീകരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ശരീരാനുഭവം പ്രപഞ്ചാനുഭവമൊക്കെ നിലനിൽക്കുന്നു? ഭ്രാന്തി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആ ഭ്രാന്തിയാണെങ്കിൽ ഈ പറയുന്ന പിന്നീട് കാണിക്കുന്ന അഭ്യാസങ്ങൾ, സമാധിക്കുള്ള അഭ്യാസങ്ങൾ, ഭിക്ഷാടനം, ഇതെല്ലാം ഭ്രാന്തി കൊണ്ട് വീണ്ടും സംഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. അയാൾ സമാധി നേടിയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ബാക്കി കർമ്മം ചെയ്തുകൂടാ? എന്തായാലും ഭ്രാന്തി ഉണ്ടല്ലോ, നിത്യകർമ്മങ്ങളെ ചെയ്യുക, എന്താ കുഴപ്പം? അവിടെ ചോദിക്കുന്നത് ഭ്രാന്തിയോ ചെയ്ത് ലൗകിക കർമ്മ, ലൗകിക കർമ്മം അനുഷ്ഠിക്കുന്നതിന് നിങ്ങൾ ഭ്രാന്തിയാണ് സമാധാനമായി പറയുന്നെങ്കിൽ വൈദികം ച തഥാസ്തുതി, വൈദിക കർമ്മവും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലോ? ഇതി പ്രലാപ പറയുന്നത്, പ്രലാപം എന്ന് വെച്ചാൽ അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഭ്രാന്തി, എന്താണ് ഭ്രാന്തിയുടെ നിവൃത്തി എന്ന് ശരിക്കും തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഒരാൾ സമാധി പോയിട്ട് തിരിച്ചു വന്നാലും, സമാധിയിലേക്ക് പോയില്ലെങ്കിൽ അയാളെ തത്വജ്ഞാനിയാണോ അവിടെ ഭ്രാന്തി നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ആ അംശം പിടികിട്ടാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും വരുന്നത്, ഭ്രാന്തി നിവർത്തിച്ചിരിക്കുന്നു എന്നർത്ഥം. ഭ്രാന്തി നിവർത്തിച്ചാൽ വീണ്ടും തിരിച്ചു വരുന്നു, തിരിച്ചു വന്നാൽ ഭ്രാന്തിയല്ല, പിന്നെ അയാൾ ഭ്രാന്തനല്ല, അയാൾ മുക്തനാണ്. അതാണ് ഒരു മരിച്ചുകയുടെ ഉദാഹരണം പറയുന്നു. അപ്പോ അങ്ങനെ ഭ്രാന്തി അയാൾക്ക് മാറിയെങ്കിൽ പിന്നെ വീണ്ടും എന്തായി? ഭ്രാന്തി വീണ്ടും വരുന്നത് ഭ്രാന്തിയല്ല. ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ ശരിക്കുള്ള ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്തിയില്ല. അങ്ങനെയാണെങ്കിൽ രജ്ജു സർപ്പത്തെ പോലെ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ കാണാതിരിക്കണമല്ലോ. അങ്ങനെ സംഭവിക്കണ്ടേ? ഭ്രാന്തി മാറി പിന്നെ സർപ്പത്തെ കാണുമോ? കാണൂല എന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഉറപ്പിച്ചു പറയാൻ പറ്റുമോ പിന്നെ കാണൂല? കാണൂല എന്ന് പറയാൻ പറ്റില്ല. വീണ്ടും കാണാം. ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് ഭ്രാന്തി ഉണ്ടാകാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരാൾക്ക് ഭ്രാന്തി മാറി വീണ്ടും ഭ്രാന്തി ഉണ്ടാകില്ല എന്നില്ല. പക്ഷെ ഇവിടെ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്തി ഉണ്ടാകുന്നില്ല, ഭ്രാന്തിയില്ല. അപ്പോ പിന്നീടുണ്ടാകുന്ന അനുഭവങ്ങളെ ഭ്രാന്തി എന്ന് പറയുന്നിടത്താണ് തകരാറ്. ഭ്രാന്തിയിൽ നിന്ന് മുക്തനാകുന്നതിന് പിന്നെ ഒരു ഭ്രാന്തി ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് ഭ്രാന്തിയെ മാറ്റുന്നതിന് വേണ്ടി അഭ്യാസങ്ങളുടെ ആവശ്യം. പിന്നെ അനുഭവപ്പെടുന്നതോ ഭ്രാന്തിയല്ല, അതിനെയല്ല ഭ്രാന്തി എന്ന് പറയുന്നു. ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണോ, അസത്യമായാലും സത്യബുദ്ധിയാണ് ഭ്രാന്തി. ലളിതമായി പറഞ്ഞു അങ്ങനെ ഒരു ബുദ്ധിയില്ല. അതുകൊണ്ട് ഭ്രാന്തിയിൽ നിന്ന് നിവർത്തനായിട്ടാണ് അയാൾ തിരിച്ചു വരുന്നു. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ഭ്രാന്തിയിൽ നിന്ന് മുക്തനാവണമെങ്കിൽ സമാധി പോകണം, അവിടെ അപരോക്ഷ സാക്ഷാത്കാരം ഉണ്ടാവണം. അങ്ങനെ അപരോക്ഷ സാക്ഷാത്കാരത്തിന്റെ ഫലമാണ് മൂലാവിദ്യാനാശം. അവിടെ ഭ്രാന്തിയിൽ നിന്ന് മുക്തനായി അയാൾ തിരിച്ചു വന്നാൽ അയാൾ ഭ്രാന്തനല്ല. വീണ്ടും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? മരണം വരെ. പക്ഷെ ഭ്രാന്തനല്ല. അപ്പൊ തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു, ഇതൊന്നും ഭ്രാന്തിയുടെ അടയാളമല്ല. നേരത്തെ പറഞ്ഞു സ്വാരസ്യ പ്രവൃത്തി സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രാരബ്ധമാണത്. അപ്പൊ ഈ പണി അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാരബ്ധ ക്ഷയം. അത് സമാധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒന്നും വ്യത്യാസമില്ല, എല്ലാം തുല്യം തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ സമാധിക്ക് എന്താ പ്രയോജനം എന്ന് ചോദിക്കും. അപ്പൊ അതിനൊരു പ്രയോജനമേ പറയുന്നുള്ളൂ, ദുഷ്ട ദുഃഖ നിവൃത്തി. ഒരാൾ സമാധി ഇരുന്നു കഴിഞ്ഞാൽ കൊതുക് കടിക്കുന്ന അറിയത്തില്ലല്ലോ, അറിയോ? നല്ല ഉറക്കത്തിലെ കൂടെ അറിയുന്നില്ല. നല്ല ഉറക്കത്തിലായാലും കൊതുക് കടിക്കുന്ന അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ കടിച്ചിരിക്കുന്ന അറിയും, ഉറക്കത്തിന്റെ തീവ്രത അനുസരിച്ച്. അപ്പിന്നെ സമാധിയുടെ കാര്യം പറയാനുണ്ട്. അതാണ് ദുഷ്ട ദുഃഖങ്ങളുടെ നിവൃത്തിയാണ് അതിന്റെ പ്രയോജനം. അല്ല, തത്വജ്ഞാനമായിട്ട് നേരിട്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ അതുകൂടാതെ പറയുന്നു എന്താണ്, ഒരാൾ സമാധി പോയി, അവിടെ അയാൾ ആനന്ദത്തെ അനുഭവിച്ചു, ഒരാൾ അതും പ്രയോജനമാണ്. അങ്ങനെ ഒരാൾ സമാധി പോയിട്ട് അയാൾക്ക് ആനന്ദത്തെ അനുഭവിക്കാമെങ്കിൽ, അത് സമാധിയിൽ ആനന്ദത്തെ അനുഭവിക്കുന്ന പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകത്തില്ല. സമാധിയില്ലാത്തയാളിന് സമാധി പോയി ആനന്ദത്തെ അനുഭവിച്ചവനെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പറയുന്ന പോലെ മറ്റു പ്രമാണങ്ങളിലൂടെയൊന്നും അറിയാൻ പറ്റത്തില്ല, സമാധി അനുഭവിച്ചവനെ പറ്റും. അപ്പോൾ സമാധി അനുഭവിച്ച ആൾ പറയണം, ഞാൻ ഇതുവരെ പരമാനന്ദത്തിലായിക്കോട്ടെ. ശരി, അതും അതിൻ്റെ ഒരു പ്രയോജനമാണ്. അല്ലാന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ, ആണെന്നും പറയാൻ പറ്റില്ല. കാരണം സമാധി എന്ന് പറയുന്നത് സ്വസംവേദ്യമാണ്, സ്വയം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതും അതിൻ്റെ പ്രയോജനമാണ്. ഇങ്ങനെയുള്ള പ്രയോജനങ്ങൾ അല്ലാതെ അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധമുണ്ട്. തത്വജ്ഞാനത്തിന്റെ പ്രയോജനം ഇതൊന്നുമല്ല. പിന്നെ എന്താണോ, മുക്തി. തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഭ്രാന്തി നിവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് സമാധി പോയി ഏ നിവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അവിടെ പോയി നിവർത്തിക്കട്ടെ. അല്ലാതെ ഇനി ഒരാൾ പറയണ അവിടെ പോകാതെ നിവർത്തിച്ചു എന്നാലും വിരോധമില്ല, ആയിക്കോട്ടെ. എന്തായാലും അത് എന്താണ് എന്റെ പ്രയോജനം ഇതാണ്, ഭ്രാന്തിയുടെ നിവൃത്തിയാണ്. ആ ഭ്രാന്തിയുടെ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് സമാധിയിൽ നിന്ന് ഉണർന്നുവരുന്നയാള് കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അയാൾ ഭ്രാന്തിയ അനുഷ്ഠിക്കുന്നു എന്നുള്ള പ്രയോഗം ശരിയല്ല. ഇത് മനസ്സിലാക്കുന്നതിന് സമാധി പോകേണ്ട കാര്യമില്ല. പിന്നെ ഇത് മനസ്സിലാക്കുന്നതിന് എന്തു മതി, എന്തു മതി, തത്വജ്ഞാനം മതി. ജ്ഞാനം കൊണ്ടായാലും മനസ്സിലാകും എന്താണ്, എന്താണ് ഭ്രാന്തി, എന്താണ് നിവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത്. അല്ല, സമാധി പോയേ നിർബന്ധം ആണ്, സമാധി പോയേ പറ്റും. ഈ നിർബന്ധം വരുന്ന എന്തുകൊണ്ടാ, തത്വജ്ഞാനം ശരിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. സംസ്കാരം നേരത്തെ പറയുന്നില്ലേ, സ്വാരസ്യ പ്രവർത്തി, ഓരോരുത്തരുടെ സംസ്കാരമാണ്. തത്വജ്ഞാനം ഉണ്ടായി എന്ന് നമുക്ക് അംഗീകരിക്കാം. തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലും ഇതാണ് ആഗ്രഹിക്കുന്നു, പ്രപഞ്ച നിവൃത്തി, ദുഷ്ടദുഃഖ നിവൃത്തി, ആനന്ദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു തത്വജ്ഞാനി തന്നെ. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അത് നേടുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെ സാക്ഷാത്കാരത്തിന് ശേഷവും ചങ്കരം വീണ്ടും തെങ്ങെ തന്നെ ഇവിടേക്ക് തന്നെ വരണം. എന്നാലേ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇത് പറയാൻ പറ്റൂ, ഇതുവരെ ഞാൻ സമാധിയിലായിരുന്നു, വേണമെങ്കിൽ ഇപ്പം കാണിച്ചു തരാം. ഇതൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം, തിരിച്ചു വരണം, ഈ ലോകത്ത് തന്നെ വരണം. സമാധിയെക്കുറിച്ച് പുസ്തകം എഴുതണമെങ്കിലും ഉപദേശിക്കണമെങ്കിലും ഒക്കെ. അപ്പോൾ അവിടെ അത് അവിടെ ഭ്രാന്തിയും കൊണ്ടാണോ വരുന്നത്, അങ്ങനെ വരാമോ എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ല, ഒരു അസംബന്ധമാണ്. നമ്മൾ ഭ്രാന്തി എന്ന് വർദ്ധിപ്പിക്കുന്നത് തത്വജ്ഞാനമാണ്, അത് നിവർത്തിപ്പിക്കുന്നു. പക്ഷെ വീണ്ടും ഇതൊക്കെ അനുഭവിക്കുന്നതിനർത്ഥം, അതുകൊണ്ടൊരു തത്വത്തെ അറിഞ്ഞ ഒരുവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത്, ആ പ്രവൃത്തി കണ്ടുകൊണ്ടയാൾ അജ്ഞനാണെന്ന് മറ്റുള്ളവൻ തീരുമാനിക്കാൻ പാടില്ല. അജ്ഞനാണോ അല്ലയെന്നുള്ള അയാൾ തീരുമാനിക്കട്ടെ, അയാളുടെ തീരുമാനത്തിനോട് അതാണ് ഞാൻ അജ്ഞനാണോ അല്ലയോ എന്നുള്ളത്. മറ്റുള്ളവരെന്തിനാ അതിൽ അഭിപ്രായം പറയാൻ പോകുന്നു? മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞാൽ അജ്ഞനെയും ജ്ഞാനിയാകും, ജ്ഞാനിയെ അജ്ഞാനിയാകും. ഇതൊക്കെ ആർക്കും ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പൊ അതല്ല, അതാണിപ്പം ഭാസ്കരാചാര്യനും ചെയ്യുന്നത്. അയാൾ സമാധിയിൽ നിന്ന് തിരിച്ചു വന്നാലും അയാൾ ഭ്രാന്തിയോടുകൂടിയാണല്ലോ വരുന്നത്. അങ്ങനെ ഒരാൾക്ക് ലൗകിക കർമ്മങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് വൈകുകയും ചെയ്തുകൂടാ? അതിന് മാത്രം എന്താ തടസ്സം? ഇങ്ങനൊരു ചോദ്യം വന്ന ഇത് പ്രലാപം, അസംബന്ധ പ്രലാപം ആണ്. അതുകൊണ്ട് അങ്ങനെ സാക്ഷാത്കാരത്തിന് ശേഷം, സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നു. ആ സാക്ഷാത്കാരത്തിന് ശേഷം അതെവിടെ സംഭവിക്കുന്നു, അതാണ് സമാധി. അതിനെ വേണമെങ്കിൽ സമാധി എന്ന് പറയുന്നത് സമാധിവൃത്തി എന്നും പറയും. അല്ലെങ്കിൽ സാക്ഷാത്കാരം സംഭവിക്കുന്ന ആ അവസ്ഥ, അതിനെ സമാധി എന്ന് പറയും. അവിടെ നിന്ന് മടങ്ങി വരുന്ന ഒരാളിന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭ്രാന്തി എന്ന് പറയാൻ പാടില്ല. ഇത് എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഭ്രാന്തി, സമാധിയിലിരിക്കുകയാണെങ്കിൽ മുക്തൻ എന്നുള്ള ആ ധാരണയിൽ നിന്നുകൊണ്ടാണ് ഈ ഇങ്ങനൊരു ഇത് പറയുന്നത്. അത് ശരിയല്ല. അത് ഇനി മറ്റൊന്നുകൂടിയുണ്ട്. അദ്വൈതിയുടെ അഭിപ്രായമനുസരിച്ച് നിർബീജ സമാധി അല്ലെങ്കിൽ അസംപ്രജ്ഞ സമാധിയിലിരിക്കുന്ന യോഗിയും ഭ്രാന്തിയിൽ നിന്ന് മുക്തനല്ല അദ്വൈതിയെ സംബന്ധിച്ച്. അങ്ങനെ ഒരു സമാധി ഇരിക്കുന്നവനും ഭ്രാന്തിയിൽ നിന്ന് മുക്തനാണ്. അതിന് ശരിയാണ്, അയാള് ദുഷ്ടദുഃഖത്തിൽ നിന്ന്, അയാൾക്ക് ദുഃഖമില്ല, ദുഃഖത്തിൽ നിന്ന് മുക്തനാണ്, ഈ വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം മുക്തനാണ്. പക്ഷെ ഭ്രാന്തിയിൽ നിന്ന് മുക്തനല്ല. എന്തുകൊണ്ട്? അവിടെ ഏകത്വം ഞാനുമുണ്ട്. ഒരഭ്യാസത്തിലൂടെ എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി വച്ചിരിക്കുകയാണ്. എന്തിനെ? ഈ അന്ധകരണത്തെ, ചിത്തസത്വത്തെ ലയിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അദ്വൈതിയുടെ നിലയിൽ അതിനെ ഇനി വരുന്ന ഭാഗത്ത് അത് പറയും. ഇതൊക്കെ യോഗസാഖ്യന്മാരുടെയൊക്കെ അഭിപ്രായമാണ്. അതൊന്നും ഞങ്ങൾക്ക് സമ്മതമായ കാര്യമല്ല എന്ന് ഭാഷകാരൻ പറയും. അല്ല, യോഗസാഖ്യ യോഗികൾക്കൊക്കെ പറയാം, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല. അതായിക്കോട്ടെ, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? അദ്വൈതിയുടെ ഭാഷകാരന്റെ നിലപാടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭാവനികാരൻ സമാധി, ഇപ്പറയുന്ന അപരോക്ഷ സാക്ഷാത്കാരം സംഭവിച്ചേ തീരൂ, അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്നുള്ളതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകാത്ത ആളാണ് ഭാമതികാരൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചും എന്തുവരുന്നു, സമാധിയിൽ നിന്ന് ഉത്ഥാനം ഉണ്ടാവും, പ്രവൃത്തി ഉണ്ടാവും, അവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. തത്വജ്ഞാനി എങ്ങനെയായിരിക്കും ആചരിക്കുന്നത്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അർജുനൻ ഭഗവാനോട് ചോദിച്ച ചോദ്യമാണ് എന്താണ്? സമാധിയെക്കുറിച്ച്. ഇതപ്രജ്ഞസ്യ സമാധിസ്ഥസ്യ കേശവ. സമാധിസ്ഥനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സമാധിസ്ഥനായിരിക്കുന്നവനെ കുറിച്ച് ചോദിച്ചപ്പോ ഭഗവാൻ സമാധാനമൊക്കെ പറഞ്ഞു. പക്ഷെ ഭാഷ്യകാരൻ അവിടെ പോലും സമാധിയെക്കുറിച്ച്, ഈ പറയുന്ന സമാധിയെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ സമാധി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതിനർത്ഥം, ഭാഷ്യകാരന്റെ സമാധി എന്ന് പറയുന്നത് സംഗതി വേറെയാണ്, ഭാമതികാരന്റെ സമാധി അല്ല. പക്ഷെ അത് തന്നെ ഭാഷകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവൻ മുക്തി വിവേകത്തിലും മറ്റും വിദ്യാരണ്യസ്വാമി, അതിൽ വിദ്യാരണ്യസ്വാമി അതേ ഗീതയിലെ സമാധിയെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഈ സമാധിയാണ് പറയുന്നത്. എന്തുകൊണ്ട്? അവരെല്ലാവരും പിന്തുടരുന്നത് ഭാമതികാരന്റെ സമാധിയാണ്. ഇവിടെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. സമാധിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അപ്പൊ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ ഉദ്ധരിച്ച് വിദ്യാരണ്യസ്വാമിയുടെ ഭാഷയിൽ വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത് ഭാമതികാരന്റെ സമാധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയും ആചാര്യന്മാർക്കുണ്ട്. അതിനെ നിഷേധിക്കുകയല്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുകയാണ്. അപ്പോൾ സമാധിയിൽ നിന്ന് ഉണർന്നു വന്ന് വ്യവഹാരത്തിൽ ഏർപ്പെട്ടാലും ഇവിടെ പറയുന്ന എന്താണ്? അയാള് സമാധി തത്വജ്ഞാനം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് മുക്തനാണ്. അത് മുക്തിയും വ്യവഹാരമായിട്ട് ബന്ധമൊന്നും ഇല്ല. മുക്തനാണെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ജന്മം ഇല്ല. പിന്നെ ഏതുവരെ നിൽക്കുന്നു സംഗതികളെല്ലാം? പ്രാരബ്ധനാശം വരെ.